വീണ്ടും പറയേണ്ടി വന്നത് എന്തുകൊണ്ടെന്നുള്ള എന്താണ് ഇപ്പൊ പറയുന്നതെന്നും അല്ല കാരണം. അതുകൊണ്ട് അതാണ് അത് അവിടെ വരണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അഹിംസയെ വിമർശിക്കുന്നവര് പറയുന്ന ആരോപണങ്ങൾ അതിന് മറുപടി പറഞ്ഞപ്പോഴാണ് അത് മനസ്സിലാകാത്തതുകൊണ്ടാണ് വീണ്ടും പറഞ്ഞത്. എന്താണ് ആരോപണം, എന്താണ് മറുപടി, എന്താണ് അവരുടെ ആരോപണം? മറുപടി എന്താണ്? ഇത്രയേ ഉള്ളൂ, കാര്യം ഇത്രയേ ഉള്ളൂ. ഈ പറഞ്ഞത് തന്നെ, ഇനി കുളു പറഞ്ഞതിനെ കുളമാക്കണ്ട. ഈ പറഞ്ഞത് തന്നെ, ഇതൊരു സംഗതി ശരിയായി, സംഗതി അത്രയേ ഉള്ളൂ. അത് സാധാരണ നമ്മൾ മറുപടി പറയേണ്ടി വരുന്ന ചോദ്യവും ഉത്തരവുമാണ്. അതുമാത്രമല്ല, മനുഷ്യന്റെ ജീവിതത്തിൽ എപ്പോഴും അങ്ങനെയാണ്. ഈ ഒരു വിഷയത്തിലല്ല, എല്ലാ വിഷയത്തിലും. എന്തുകൊണ്ട്? സാധ്യമായതേ ചെയ്യാൻ പറ്റൂ. നമ്മൾ പറയുന്ന പോലെ അസാധ്യമാണ്. അതാണ് ഞാൻ ചട്ടമ്പിസ്വാമിയുടെ ഉദാഹരണം പറഞ്ഞു. അത് സമൂഹത്തിന് സാധ്യമായൊരു കാര്യമല്ല, അസാധ്യമാണ്. ചിലപ്പോൾ ചില വ്യക്തികളിൽ സാധ്യമായെന്നിരിക്കാം, തള്ളിക്കളയാൻ പറ്റില്ല. കേട്ടില്ല. ഭൂരിപക്ഷം ജനങ്ങളും അല്ല, ഭൂരിപക്ഷം ജനങ്ങളും എന്നുള്ളതല്ല, ഈ സസ്യാഹാരം എന്നുള്ളതല്ല. ഇവിടെ പറയുന്ന എന്താണോ, ഇതിന്റെ പേര് തന്നെ സസ്യാഹാരം എന്നല്ല, ജീവകാരുണ്യം എന്നാണ്. അഹിംസയിലേക്ക് മാറുക, അതാണ് ഈ സസ്യാഹാരം എന്ന് പറയുന്നത്. നമ്മൾ പിടിച്ചിരിക്കുന്ന അർത്ഥമല്ല, അഹിംസയിലേക്ക് മാറുക. ആ അഹിംസയുടെ ഒരു ഭാഗം മാത്രമാണ് സസ്യാഹാരം. അഹിംസ എന്ന് പറയുന്നത് കേവലം എന്താണ്, സസ്യാഹാരത്തിൽ ഒതുങ്ങുന്ന ഒന്നല്ല. അതാണ് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞത്. അതിന് പല മാനങ്ങളുണ്ട്. കൊല്ലാതിരിക്കുക എന്ന് പറയുന്നത് എൻ്റെ പ്രാഥമിക പാഠം. പിന്നെ എന്തെല്ലാം തരത്തിൽ അഹിംസ ഉണ്ട്, ഏതെല്ലാം തരത്തിലുണ്ട്. അപ്പോൾ മൊത്തത്തിൽ മനുഷ്യൻ അഹിംസയിലേക്ക് മാറുക, സമൂഹം. അതിൻ്റെ ഭാഗമായി എന്താണ് ഏറ്റവും ബുദ്ധിമുട്ട് വരുന്നത്? മനുഷ്യന് ആവശ്യമുള്ള ഭക്ഷണത്തിൻ്റെ അവൈലബിലിറ്റി, അതിൻ്റെ ലഭ്യത. അത് സസ്യവും മാംസവും കൂടെ ചേർന്നാലേ ഇന്ന് മനുഷ്യന് ആവശ്യമുള്ള ഭക്ഷണം കിട്ടുന്നുള്ളൂ. സസ്യത്തിൽ നിന്ന് മാത്രം കിട്ടില്ല. ഇന്നത്തെ സ്ഥിതി അതാണ്. അപ്പോൾ നമ്മൾ എല്ലാവരും സസ്യം ആഹരിക്കണമെന്നും പറയാൻ പറ്റില്ല. ഇത് രണ്ടും കൂടെ ചേർന്നാണ് മനുഷ്യൻ ഇന്ന് ഭക്ഷിക്കുന്നത്. അപ്പം സസ്യാഹാരം എങ്ങനെ സാധ്യമാകും? അതിനൊരു ആൾട്ടർനേറ്റീവ് കണ്ടുപിടിക്കണം. മാംസാഹാരത്തിൻ്റെ കൊന്ന് തിന്നുന്നതിന് പകരം ഒരു ഉപായം വേണം. മനുഷ്യ ഇപ്പോൾ അതിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. അങ്ങനെ ഒരു സംവിധാനം വരുമ്പോൾ എന്താണോ ഈ ഒരു ബുദ്ധിമുട്ട് പരിഹരിക്കും. മനുഷ്യൻ കൃത്രിമമായ ഭക്ഷണത്തിലേക്ക് പോകും. എന്താണ് കൃത്രിമ ഭക്ഷണം? മനുഷ്യൻ കഴിക്കും പ്രാണികളെ കൊല്ലാതെ. അപ്പോൾ മാംസാഹാരത്തിൻ്റെ അതേ ഗുണവും അതേ ടേസ്റ്റും അത് ഇഷ്ടപ്പെടുന്നവർക്ക് ഉള്ള ഭക്ഷണം മനുഷ്യനുണ്ടാകാമെന്നുണ്ടെങ്കിൽ ആ പ്രശ്നം പരിഹരിക്കും. അപ്പോൾ മനുഷ്യന് ഒരുപാട് അവൻ്റെ ഊർജവും സമ്പത്തും സമയവും ലാഭിക്കാൻ പറ്റും. അത് മൊത്തം ക്ഷേമത്തിന് വേണ്ടി ഉപകരിക്കാൻ പറ്റും. അങ്ങനെയൊക്കെ ഉണ്ട്. ഇത് എന്റെ കാഴ്ചപ്പാടല്ല, ഇന്ന് ലോകം ചർച്ച ചെയ്യുന്ന കാഴ്ചപ്പാടുകളാണ്. കഴിഞ്ഞ ദിവസം പറഞ്ഞാണ് സസ്യാഹാരത്തിൽ തന്നെയും കൃത്രിമ ഭക്ഷണം വരും. സസ്യാഹാരത്തിൽ തന്നെ വരും. ഇന്നിപ്പോൾ ഒരുപാട് നമ്മൾ കൃത്രിമ ഭക്ഷണം കഴിക്കുന്നുണ്ട്. അപ്പോൾ അതിലെ ദോഷങ്ങൾ പരിഹരിച്ച് ഗുണങ്ങൾ എടുത്ത് കഴിക്കുക. ഇപ്പം നമ്മൾ വൈറ്റമിൻസ് കഴിക്കുന്നു. വൈറ്റമിൻസ് കഴിക്കുക എന്ന് പറഞ്ഞാൽ എന്താ, കൃത്രിമമാണ്. പക്ഷേ നമ്മുടെ ആഹാരത്തിൽ നിന്ന് കിട്ടുന്ന കൂടുതൽ വരും നമ്മളെ വൈറ്റമിൻസായി കഴിക്കും. ആഹാരത്തിൽ വരുന്ന കുറവ് അത് പരിഹരിക്കുന്നു. അത് സസ്യത്തിൽ നിന്നോ മാംസത്തിൽ നിന്നോ ഒക്കെ കിട്ടാമെന്നുള്ള ഒരു ഗുളിയായി കഴിക്കും. പിന്നെ അത് എന്താണ് നിയന്ത്രിതമായി അതിൻ്റെ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് കഴിച്ചില്ലെങ്കിൽ അത് ദോഷം വരും. അപ്പം നമ്മളങ്ങനെ കൃത്രിമമായ ഭക്ഷണത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. പണ്ടൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു, ഇല്ല പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന മാത്രം മനുഷ്യൻ കഴിച്ചിരുന്നു, ഇന്ന് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന പോരാതെ വരുന്നു. അപ്പോൾ പ്രത്യേകിച്ച് മിനറൽസ്, പ്രോട്ടീൻ, വൈറ്റമിൻസ് എല്ലാം മനുഷ്യന് പ്രത്യേകം കഴിക്കുകയാണ്, കൂടുതലും സമ്പന്ന രാജ്യങ്ങളിലൊക്കെ. നമുക്കതൊക്കെ അഫോർഡ് ചെയ്യാൻ പ്രയാസമായിരിക്കും. അങ്ങനെ മൊത്തം മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്, സമൂഹം മൊത്തം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ സ്പേസിലൊക്കെ പോകുന്നവർ മാസങ്ങളോളം അവിടെ താമസിക്കുന്നു, അവരെ അവരെന്താ ആഹാരം കഴിക്കുന്നു? ഇഡ്ഡലിയും സാമ്പാറുമാണോ? അവരും ആഹാരം കഴിച്ചാൽ ജീവിക്കുന്നു. അവര് മുഴുവൻ കൃത്രിമ ആഹാരങ്ങളാണ് കഴിക്കുന്നു. അങ്ങനെ ആഹാരം കഴിച്ചു അവർ ആരോഗ്യത്തോടെ ജീവിക്കുന്നുണ്ട്. അതുപോലെ അതിൽ കൊല്ലാത്ത കൃത്രിമ ആഹാരങ്ങളും മനുഷ്യ അങ്ങനെയാണ്. കാരണം ഈ ഭൂമിയിലെ വിഭവങ്ങളെന്ന് പറയുന്നതിന് പോരാതെ വരും. മനുഷ്യന്റെ ജനസംഖ്യ കൂടുമ്പോൾ ആദ്യം മത്സ്യസമ്പത്ത് തീരുമെന്നാണ് പറയുന്നത്. കടലിലെ സമ്പത്താണ് ആദ്യം തീരാൻ പോകുന്നത്, പിന്നെ കരയിലതും തീരാതെ വരും. അപ്പം മനുഷ്യന് ഭക്ഷണത്തിന് കൃത്രിമമായ ഭക്ഷണത്തെ ആശ്രയിക്കേണ്ടി വരും. കൂടുതലായിട്ട് അങ്ങനെയൊക്കെ വേണ്ടി വരും. ഇപ്പൊ സസ്യാഹാരം എന്നുള്ളതല്ല പ്രധാനമായിട്ടും, ഇവിടെ അഹിംസ എന്നുള്ളതിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. കേവലം സസ്യാഹാരം എന്ന് പറയുമ്പോൾ അത് ഒരു പ്യുവർ വെജിറ്റേറിയൻ ആയി പോകും. അത് അതിനകത്ത് പല ദോഷങ്ങളും ഉണ്ട്. അതിനകത്ത് ജാതിയും മതവും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കടന്നു വരും. ഹലാലും ഹറാമും ഒക്കെ അവിടെ കടന്നു വരും. ശുദ്ധാശുദ്ധമൊക്കെ അവിടെ കടന്നു വരും. അയിത്തം, ഇങ്ങനെ പല കാര്യങ്ങളും അവിടെ കടന്നു വരും. അതൊക്കെ ഒഴിവാക്കുന്നു എന്നാണ് ഗുരു പറയുന്ന അഹിംസ, ജീവകാരുണ്യം എന്നൊക്കെ പറയും. എന്റെ കാഴ്ചപ്പാട് രണ്ടിൻ്റെയും കാഴ്ചപ്പാട് വേറെയാണ്. വെജിറ്റേറിയനിസത്തിന്റെ കാഴ്ചപ്പാട് വേറെ, അഹിംസയുടെ കാഴ്ചപ്പാട് വേറെ. രണ്ട് രണ്ടാണ്. അഹിംസയുടെ കാഴ്ചപ്പാടെന്ന് പറയുന്നത് ഏറ്റവും ആധുനികമായ ഒരു കാഴ്ചപ്പാടാണ്. വെജിറ്റേറിയനിസം എന്ന് പറയുന്നത് പഴയ ഒരു കാഴ്ചപ്പാടാണ്. വെറുതെ വെജിറ്റേറിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടാക്കും. നിങ്ങൾ വെജിറ്റേറിയൻ എന്ന് പറഞ്ഞാൽ ആൾക്കാർ പറയുന്നത് ഒരു ബ്രാഹ്മണിക്കൽ ഐഡിയോളജിയാണെന്ന് പറയും. എന്ന് പറഞ്ഞാൽ തീർന്നു. കൊല്ലായെങ്കിൽ അവൻ ഗുണമുള്ള പുമാൻ, അല്ലായെങ്കിൽ മൃഗത്തോട് തുല്യനവൻ. കൊല്ലുന്നവനില്ല ശരണ്യത, അതാണ് നമ്മൾ പറഞ്ഞത്. മറ്റെല്ലാ വക നന്മയും അറിഞ്ഞിടലും കൊല്ലരുത്, കൊല ഒഴിവാക്കുക എല്ലാ തരത്തിലുമുള്ള, ഇതാണ് ഗുരുവിന്റെ ആശയം. അത് ഒരുപാട് തരത്തിൽ അതിനെ നമുക്ക് മനസ്സിലാക്കാം. കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, ഇനിയും മനസ്സിലാക്കാണ്ട് തീർന്നില്ല. നിങ്ങൾക്ക് സ്വയം ചിന്തിച്ച് കണ്ടുപിടിക്കാം എങ്ങനെ ഈ ജീവകാരുണ്യം എങ്ങനെ സാധ്യമാകും എന്നുള്ള കാര്യം. ഇത് അദ്വൈതമാണെന്നൊക്കെ പറയുന്നത് വെറും പൊട്ടത്തരമാണ്. അദ്വൈതം ഇതുമായിട്ടൊന്നും ബന്ധമൊന്നും അതിനൊന്നും കാര്യമൊന്നും. ഇത് മനുഷ്യന്റെ സാമൂഹ്യ ജീവിതത്തിലെ ഒരു തിരിച്ചറിവ്, അതാണ് അഹിംസ എന്ന് പറയുന്നത്. പിന്നെ അതനുസരിച്ച് ജീവിക്കുക, പ്രവർത്തിക്കുക, അതാണ്. വേറെന്താണ്? മനുഷ്യന് മാത്രമേ പറ്റൂ അത്. അതൊരു എത്തിക്സ് ആണ്, അത് അവന്റെ ഒരു എത്തിക്സ്. അങ്ങനെ ഒരു എത്തിക്സ് മൃഗങ്ങൾക്കൊന്നും പറ്റത്തില്ല. മനുഷ്യന് വിവേകമുണ്ട്, മനുഷ്യന് അത്തരം കാര്യങ്ങളിൽ ഉള്ള വിവേകം കൂടുതലാണ്. അത് മനുഷ്യൻ പരിണമിച്ചു വന്നതന്നെ, പ്രൈമേറ്റ്സിൽ നിന്ന് പരിണമിച്ചല്ലേ, പൂർവികന്മാരിൽ നിന്ന് പരിണമിച്ച് നമ്മളിങ്ങനെ വന്നതല്ലേ. അപ്പോൾ പല പല പല ഘട്ടങ്ങളിലൂടെ കടന്നുപോയി. പലതരത്തിലുള്ള അങ്ങനെയാണ് ഇവിടെ എത്തിയത്. ഹോമോ ഹാബിലസ്, ഹോമോ ഇറക്ടസ്, നിയാണ്ടർത്താൽ, ഇങ്ങനെയൊക്കെ എത്രയോ പിരിവുകൾ പറയും. അങ്ങനെ വന്നിട്ടാണ് ഈ മനുഷ്യന്റെ ഈ ഭാവത്തിൽ വന്നത്. അതിനിടയ്ക്ക് അവൻ എന്തെല്ലാം കഴിച്ചിരിക്കും, ഏതെല്ലാം ജീവിത സാഹചര്യങ്ങൾ കടന്നുപോയി. പിന്നെ ഈ ഹോമോ സാപ്പിയൻസ് സാപ്പിയൻസ് എന്ന് പറയുന്ന ഇന്നത്തെ അവസ്ഥ വന്നു നരവംശാസ്ത്രം അനുസരിച്ച്. അപ്പോൾ അവന് അവൻ്റെ ബുദ്ധിക്കൊരു വികാസം സംഭവിച്ചു. അപ്പോൾ അവന് അവൻ്റെ എത്തിക്സ് ഒക്കെ മാറി, ധാർമ്മിക വിചാരമൊക്കെ അവന് മാറി വന്നു. അപ്പോൾ അവനെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. ആ ജീവപരിണാമത്തിനൊരു കോഗ്നിറ്റീവ് എക്സ്പ്ലോഷൻ സംഭവിച്ചെന്നാണ്. പരിണാമം കൊണ്ട് ബൗദ്ധികമായ ഒരു വലിയൊരു പരിവർത്തനം സംഭവിച്ചു. ഒരു വിപ്ലവാത്മകമായൊരു പരിവർത്തനം സംഭവിച്ചപ്പോഴാണ് മനുഷ്യൻ മാറിയത്. അതവൻ്റെ വളർച്ച, ബ്രെയിനിൻ്റെ വളർച്ച കൊണ്ട് സംഭവിച്ചതാണ് എന്നാണ് നരവംശാസ്ത്രം പറയുന്നത്. വേദാന്തമല്ല. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ധാർമ്മികത വന്നു. അതൊന്നും മറ്റു ജീവികളിൽ അത് സംഭവിച്ചില്ല, മനുഷ്യനിൽ മാത്രമേ അത് സംഭവിച്ചു. ഈ ഒരു പരിണാമത്തിൽ അത് സംഭവിച്ചു. പരിണാമം എന്ന് പറയുന്നൊരു വൃക്ഷത്തിൻ്റെ ബ്രാഞ്ചുകളെ പോലെയാണ്. അങ്ങനെ പല വഴിക്കും പരിണാമം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു വൃക്ഷത്തിന് നിരവധി ശാഖകളുള്ളതുപോലെ പരിണാമ വൃക്ഷത്തിന് നിരവധി പരിണാമ ഭേദങ്ങളുണ്ട്. അതിൽ ഒരു ഭേദമാണ് മനുഷ്യൻ. മനുഷ്യൻ ഈ രീതി പരിണമിച്ചു. അപ്പോൾ മനുഷ്യനിൽ ഇങ്ങനെ ഒരു ബൗദ്ധികമായ വിപ്ലവം സംഭവിച്ചു. അപ്പോൾ അവന് ഇങ്ങനെ പല കാര്യങ്ങളും, അവന് കലയും സാഹിത്യവും തത്വചിന്തയും ധാർമ്മികതയും എല്ലാം വളരെ വിശദമായ രീതിയിൽ വന്നു. ഇതൊന്നും ഈ അളവിൽ മറ്റൊരു പ്രാണികൾക്കും കിട്ടിയില്ല, മനുഷ്യനെ വന്നു. ഈ പ്രപഞ്ചത്തിൽ തന്നെ എവിടെയെങ്കിലും ഇതിന് സാധ്യത ഉണ്ടോ എന്നുള്ള കാര്യം തന്നെ ആർക്കും തീരുമാനിക്കാൻ കഴിയും. അങ്ങനെ വന്നപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ഭാഗം, ആ പരിണാമത്തിൻ്റെ ഒരു കണ്ണിയായി നമ്മൾ നിൽക്കുന്നു. നമ്മളിതിനെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നു. അത്രയേ ഉള്ളൂ. ആ പരിണാമ പ്രക്രിയയുടെ ഒരു വിശേഷതയാണ് മനുഷ്യനിൽ നിന്ന് കാണുന്ന ഇതെന്നാണ് ആധുനിക ശാസ്ത്രം പറയുന്നു. അപ്പൊ അതിനെ നമ്മൾ അതിനെ കൂടെ പരിഗണിക്കണം. അതുകൊണ്ട് മനുഷ്യൻ ഇങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്, അവൻ ചിന്തിക്കുന്നു. മനുഷ്യനിപ്പോ മനുഷ്യ സമൂഹത്തിൻ്റെ ക്ഷേമത്തെക്കുറിച്ച് ചിന്തിക്കുന്നു. അതുമാത്രമല്ല, ഈ എല്ലാ പ്രാണികളുടെയും ക്ഷേമത്തെക്കുറിച്ച് ചിന്തിക്കുന്നു. അവൻ ഈ പ്ലാനറ്റിൻ്റെ സുസ്ഥിതി സുസ്ഥിരത അതിനെ കുറിച്ച് അവൻ ചിന്തിക്കുന്നു. ഇതൊന്നും മറ്റു പ്രാണികൾക്ക് അങ്ങനെയും ചിന്തിക്കാൻ പറ്റത്തില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അതിജീവനത്തിൽ മാത്രമേ ഉള്ളൂ അവർക്ക് ചിന്ത. മനുഷ്യൻ മറ്റുള്ളതിൻ്റെ അതിജീവനം ചിന്തിക്കുന്നു, ഒരു ഉറുമ്പും അതിജീവിക്കണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു. അതൊക്കെ മനുഷ്യൻ്റെ ആ ബൗദ്ധിക പരിണാമത്തിൻ്റെ വിശേഷതകളാണ്. എന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ശാസ്ത്രീയമായി അങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. വേറെ മനസ്സിലാക്കാൻ വഴിയൊന്നും ഇന്ന് നമ്മുടെ മുമ്പിലില്ല. പിന്നെന്താണ് അത്? അല്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അന്നത്തെ കാലത്ത് അതൊന്നും ഒരു ചർച്ചാ വിഷയമായിരുന്നില്ല. ലോകത്തുള്ള എല്ലാ പ്രശ്നങ്ങളും അതിൻ്റെ സമാധാനങ്ങളും ഒന്നും ഗുരുവിൻ്റെ കൃതിയിലൊന്നുമില്ല, ഒരു കൃതിയിലുമില്ല. അതാർക്ക് സാധിക്കുന്ന കാര്യമില്ല. അന്ന് തൻ്റെ മുമ്പിലിരുന്ന മുഖ്യമായ വിഷയങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും പരിഹാരം നിർദ്ദേശിക്കുകയും ചെയ്തു, അത്രയേ ഉള്ളൂ. അതിനപ്പുറം എന്തെല്ലാം എന്തെല്ലാം പ്രശ്നങ്ങൾ ലോകത്തിൻ്റെ നാനാഭാഗത്ത് എന്തെല്ലാം ഉണ്ടായിരുന്നു, അങ്ങനെ എന്ത് പറയുന്നു? എന്താ പറയുന്നു? അങ്ങനെ ഇവിടെ പറയുന്നു, ഞാൻ കേട്ടിട്ടില്ലല്ലോ. അങ്ങനെ ഞാൻ കേട്ടിട്ടില്ല അങ്ങനെ പറയുന്നത്. അങ്ങനെ പറയുന്നതിനുള്ള സാധ്യതകളൊന്നുമില്ല, കാരണം അന്ന് അതൊന്നും ഒരു വിഷയമേ അല്ല. മനുഷ്യങ്ങനെ വളരെ അഡ്വാൻസ്ഡ് ആയപ്പോഴാണ് അത്തരം വിഷയങ്ങളൊക്കെ ചർച്ചയ്ക്ക് പോകുന്നത്. ഒരാൾ രോഗപീഡ കൊണ്ട് കഷ്ടപ്പെടുമ്പോൾ എന്ത് ചെയ്യണം? അപ്പോൾ അയാൾക്ക് സ്വയം തൻ്റെ മരണം തൻ്റെ തിരഞ്ഞെടുപ്പാകുമോ? ഈ വിഷയമാണ് അവിടെ വരുന്നത്. തൻ്റെ തിരഞ്ഞെടുപ്പാണോ? അപ്പോൾ ആധുനികമായ ചിന്ത വരുന്ന എന്താണത്? അയാളുടെ തിരഞ്ഞെടുപ്പാണ്, അയാൾ തീരുമാനിക്കണം. അയാൾക്ക് തീരുമാനിക്കാം. അങ്ങനെയാണ് വികസിതമായി പുരോഗമനപരമായ ആശയങ്ങളുള്ള രാജ്യങ്ങളൊക്കെ പറയുന്നത്. അങ്ങനെയാണ് അയാൾക്ക് തീരുമാനിക്കാം, അയാൾക്ക് മരിക്കാം. അത് നിലനിൽക്കാൻ വേറെ ഒരു വഴിയും മുമ്പിലില്ലാതെ വരുമ്പോൾ അതാകാം എന്ന് പറയും. അങ്ങനെ സ്വയം മരിക്കാം. പക്ഷെ നമ്മുടെ ഈ ചില പഴയ ഗ്രന്ഥങ്ങളിലൊക്കെ അത് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് സന്യാസിമാർക്ക്, സന്യാസിമാർ ഒറ്റയ്ക്ക് സഞ്ചരിക്കുകയാണ്, അപ്പോൾ വ്യാധികളൊക്കെ പിടിപെടുമ്പോൾ അവർക്ക് പട്ടിണി കിടന്ന് മരിക്കാം എന്നൊക്കെ പറയുന്നു. പക്ഷെ അവിടെയൊക്കെ വരുന്ന പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ അവൻ സ്വയം പീഡനങ്ങൾ ഏറ്റുവാങ്ങുന്നവൻ കൂടുതൽ പീഡനങ്ങൾ ഏറ്റുവാങ്ങി മരിക്കേണ്ടി വരുന്നു. ആധുനികമായ കാഴ്ചപ്പാട് അങ്ങനെയല്ല. അവൻ വേദന അനുഭവിക്കുമ്പോൾ പിന്നെ വേദന അനുഭവിപ്പിച്ച് അവനെ കൊല്ലുന്നതല്ല പറയുന്നു. വേദന അറിയാതെ ചിരിച്ചുകൊണ്ട് മരിക്കുക, അതാണ് സ്വയം മരണത്തെ ഭരിക്കുക എന്ന് പറയുന്നത്. കൊല്ലലല്ല അത്, മരണത്തെ അവൻ സ്വയം സ്വീകരിക്കുകയാണ്. വേദനയില്ലാതെ മറ്റേ അങ്ങനെയല്ല. പഴയ ഗ്രന്ഥങ്ങളിൽ പറയുന്നു, നിങ്ങൾക്ക് വേദനയുണ്ടെങ്കിൽ ഒരു മലയുടെ മേളിൽ നിന്ന് എടുത്ത് താഴോട്ട് ചാടുക. മലയുടെ മേളിൽ നിന്ന് എടുത്ത് താഴോട്ട് ചാടി കഴിഞ്ഞാൽ അവിടെ ഇവിടെ ഇടിച്ച് അതും ഇതൊക്കെ പൊട്ടി താഴെ വന്ന് ചിലവ് കൈയും കാലവും കൊടിഞ്ഞ് അവിടെ കിടക്കും. പിന്നെ വല്ല മൃഗങ്ങളും വന്ന് തിന്നും. ഇതൊക്കെ വളരെ ക്രൂരമായ മരണമാണ്. കാരണം അന്നുള്ളവർക്ക് അതല്ല വേറെ ഒരു വഴിയൊന്നുമില്ല. അപ്പോൾ ഇന്ന് അതൊക്കെ സയന്റിഫിക്കായി പരിശോധിച്ചു നോക്കിയിട്ട് ഒരു മരുന്ന് അവൻ്റെ ഉള്ളിൽ കൊടുത്തു കഴിഞ്ഞാൽ അവൻ്റെ ബ്രെയിനിൽ അതെങ്ങനെ വർക്ക് ചെയ്യുന്നത്, അത് വർക്ക് ചെയ്തിട്ട് എത്ര സെക്കൻഡുകൾക്കകം ബ്രെയിനിൻ്റെ പ്രവർത്തനം, ബ്രെയിൻ ഡെഡ് സംഭവിക്കുമെന്ന് ശരിയായ രീതിയിൽ പഠിച്ചതിന് ശേഷം അവൻ ഒരു തരത്തിലുള്ള വേദനയെ അനുഭവിക്കാൻ സാധ്യതയില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ആ മരുന്ന് കൊടുക്കുന്നു. വളരെ സയന്റിഫിക്കാണ്. പട്ടിണി കിടന്ന് മരിക്കുക, അത് ഒരുപാട് പീഡനങ്ങൾ സ്വയം ഏറ്റുവാങ്ങി കുരിശി തറയ്ക്കും പോലെയൊക്കെ, അതൊക്കെ വെറും പ്രാകൃതമായ രീതിയിലാണ്. അപ്പോ ഗുരുവിന്റെ കാലഘട്ടത്തിലൊന്നും അങ്ങനെ ഒരു ചിന്തയൊന്നും വരുന്നതിന് യാതൊരു സാധ്യതയില്ല. അങ്ങനെ പിന്നെ ആൾക്കാർ തൂങ്ങി മരിക്കുന്നവരും വിഷം കുടിക്കുന്നവരും ഒക്കെ കേമന്മാരെന്ന് പറയേണ്ടി വരും. അതൊന്നുമല്ല, അതൊരു നിയമവ്യവസ്ഥയ്ക്ക് വിധേയമായിട്ടാണ്. ആത്മഹത്യ എന്ന് പറയുന്നവരടുത്ത് നിയമവ്യവസ്ഥയ്ക്ക് വിധേയമല്ല, അതിന്റെ ശ്രമം ശിക്ഷാർഹമാണ്. ചിലയിടത്തൊക്കെ അത് ഒഴിവാക്കിയിട്ടുണ്ട്, ഇന്ത്യയിലത് ശിക്ഷാർഹമാണ് ആത്മഹത്യാ ശ്രമം. അതിന് കേസെടുക്കും, ക്രിമിനൽ കേസ് ചാർജ് ചെയ്യും, വിചാരണ നടത്തും, അതിന് നമ്മളെ ശിക്ഷിക്കും. ചില രാജ്യങ്ങളൊക്കെ അത് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് അന്നത്തെ കാലത്ത് ചർച്ച ചെയ്യുന്ന വിഷയങ്ങളെ ആയിരുന്നില്ല. അന്ന് ഗുരുവിന്റെ മുമ്പിൽ വന്ന വിഷയങ്ങൾ ജാതി, മതം, സാമൂഹിക അനീതി, അതാണ് പ്രധാനമായും വന്നത്. പിന്നെ ഹിംസാത്മകമായ പ്രവൃത്തികൾ, അതിനൊക്കെയാണ് ഗുരു പറഞ്ഞത്. പിന്നെ തത്വചിന്ത, ഇന്നത്തെ വിഷയങ്ങളൊന്നും അന്ന് ചർച്ച ചെയ്ത വിഷയങ്ങളല്ല. അതിലൊക്കെ ഗുരു എന്ത് പറഞ്ഞു എന്നുള്ളതേ നമുക്കിന്ന് പറയാൻ പറ്റും. അല്ല, ഈ ആൾക്കാർ പറയുന്ന പോലെ എന്താണ്, വില്ലയാഫീസ് കണ്ടുപിടിച്ച ഗുരുവാണ്, പോസ്റ്റ് ഓഫീസ് കണ്ടുപിടിച്ച ഗുരുവാണ്, റെയിൽവേ സ്റ്റേഷൻ ആണ്, വെറുതെ ബോധമില്ലാത്ത മനുഷ്യന്മാരോടൊന്നും പറഞ്ഞുള്ളു, അർത്ഥമില്ലാത്ത കാര്യങ്ങളാണ്. എന്താണ് വേറെ എന്താണ്? ജീവകാരുണ്യം എന്ന് പറയുന്നത് തന്നെയാണ് അനുകമ്പ, രണ്ടുമൊന്ന് തന്നെ. ജീവകാരുണ്യത്തെക്കുറിച്ച് പഞ്ചകം അഞ്ച് പദ്യങ്ങൾ എഴുതി, അടുത്തെന്താണ് അനുകമ്പയെക്കുറിച്ച് ദശകം പത്തെണ്ണം, അനുകമ്പാദശം. അടുത്തത് നോക്കാം അനുകമ്പാദശം, രണ്ടും ഒരേ രീതിയിലായതുകൊണ്ട്. അനുകമ്പയെക്കുറിച്ച് പത്ത് പദ്യങ്ങൾ എഴുതിയിരിക്കുന്നു. അപ്പോ ആശയം അവിടെയും ഇവിടെയും ഒന്ന് തന്നെ. രണ്ടു തമ്മിൽ വരുന്ന പ്രധാനമായ വ്യത്യാസം എന്ന് പറയുന്നത്, അനുകമ്പാദശകം എന്ന് പറയുന്നത് എന്താണ്, അത് വിനായക അഷ്ടകമൊക്കെ പോലെയുള്ള ഒരു കൃതിയാണ്. എന്താ എന്റെ പ്രത്യേകത എന്താണ്? അതൊരു സ്തുതിയാണ്, മറ്റ് സ്തുതിയല്ല. മറ്റ് അഹിംസ എന്ന് പറയുന്ന തത്വത്തെ കുറിച്ച് പറയാണ്. ഇതങ്ങനെയല്ല. ഇവിടെ എന്ന് പറയുന്നത് അങ്ങനെയുള്ള അഹിംസ സ്വീകരിച്ച ഒരു വ്യക്തിയെ സ്തുതിക്കുന്നതാണ് അനുകമ്പ ദശ. രണ്ടും തമ്മിലുള്ള വ്യത്യാസം അതാണ്. അതിനിടയ്ക്ക് ഇടയ്ക്ക് വരുമ്പോൾ ഈ അനുകമ്പയെക്കുറിച്ച് വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അതിന്റെ നിർവചനം, അതിന്റെ അർത്ഥം, അതൊക്കെ അതിൻ്റെ ഇടയ്ക്ക് വരുന്നുണ്ട്. ഇതെല്ലാം പറഞ്ഞിട്ട് എന്താ ചെയ്യുന്നത്? അനുകമ്പാമൂർത്തിയായ വ്യക്തിയെ സ്തുതിക്കുക. അനുകമ്പയുള്ള ഒരാളെ സ്തുതിക്കുന്നതാണ് എന്നുള്ളതാണ് ഇതിൻ്റെ. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് അനുകമ്പ ചർച്ച ചെയ്യുന്നില്ലെന്നല്ല, അതിൻ്റെ ഇടയ്ക്ക് അനുകമ്പ എന്ന് പറയുന്ന, അല്ലെങ്കിൽ അഹിംസ തന്നെ അത്, അതിൻ്റെ ചർച്ചയും വരുന്നുണ്ട്. ആ വരുന്നതും എന്തിനാണ്? നമ്മൾ ഈ അനുകമ്പ മൂർത്തിയെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. ആരാണ് ഈ അനുകമ്പ ഉള്ളവനെന്ന് പറയുന്നതെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇത് മൊത്തം ഈ കൃതി ആദ്യന്തം നോക്കുമ്പോൾ നമുക്ക് എനിക്ക് തോന്നുന്നത് ഇത് ഗുരുവിനെ സ്തുതിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവരും നിങ്ങളെല്ലാവരും ഇത് ഇരുന്ന് ചൊല്ലുന്നതും ഗുരുവിനെ സ്തുതിക്കാനാണ്, ആരും പറയാതെ തന്നെ ആണോ? എല്ലാവരും ഗുരുവിനെ സ്തുതിക്കാനായി ഇത് ഉപയോഗിക്കുന്നു. ഇവിടെയും ദൈവദേശകം എന്നൊക്കെ ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്കൊരു ദൈവത്തിന്റെ ഭാവം മനസ്സിൽ വരും. ഇതിൽ ഈ ഗുരു എന്നുള്ള ശബ്ദം തന്നെ വരുന്നത് കൊണ്ട് തന്നെ ഇത് ഇങ്ങനെ ചൊല്ലുമ്പോൾ ഒരാളുടെ മനസ്സിൽ ഗുരുസ്തുതിയായിട്ടാണ് ഇത് വരുന്നത്. ഗുരുസ്തവമൊക്കെ പോലെ. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത്, ഗുരുവിനെ സ്തുതിച്ചുകൊണ്ട് ആരോ എഴുതിയതാണ്, ഗുരു എഴുതിയതായിരിക്കാൻ വഴിയില്ല എന്ന് ഞാൻ പറയുന്നത്. എൻ്റെ അഭിപ്രായമല്ല, വിയോഗോദയത്തെ അങ്ങനെ ഒരിക്കൽ എഴുതിയത് വായിച്ചപ്പോഴാണ് ഞാൻ എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത വന്ന്. ഞാൻ പിന്നെ കൂടുതൽ ഇതിൻ്റെ അർത്ഥത്തെക്കൂടി ചിന്തിച്ചു നോക്കിയപ്പോഴും എനിക്ക് അങ്ങനെയാ തോന്നുന്നു. അപ്പം ഞാനിത് സച്ചിദാനന്ദ സ്വാമിയുടെ അടുത്ത് ചോദിച്ചു. അപ്പം സച്ചിദാനന്ദ സ്വാമി പറഞ്ഞത്, ഇവിടെ ഒരു സച്ചിദാനന്ദ സ്വാമി ഇവിടെ വരുമ്പോൾ ഒരു പൂർണ്ണാനന്ദ സ്വാമി എന്ന് പറഞ്ഞൊരാളുണ്ടായിരുന്നു. അപ്പോൾ പൂർണ്ണാനന്ദ സ്വാമി പറഞ്ഞു വന്നു, ഗുരുദേവൻ പറഞ്ഞു കൊടുത്ത് പൂർണ്ണാനന്ദ സ്വാമി ഇത് എഴുതിയെടുത്തേണം എന്ന് സച്ചിദാനന്ദ സ്വാമി എന്നോട് പറഞ്ഞു. അതിനകത്തൊരു വരുന്ന ഒരു കാര്യം, അത് ഈ പൂർണ്ണാനന്ദ സ്വാമിക്ക് സച്ചിദാനന്ദ സ്വാമിക്ക് മാത്രമേ ലോകത്തറിയാവൂ, വേറെ ആർക്കും അറിയത്തില്ല ഈ സംഗതി. ഗുരുദേവൻ ഏത് വർഷമാ സമാധിയായത്? 28 കഴിഞ്ഞതാ ഈ കാലം വരെ. ഇന്നുവരെ ആരും ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞിട്ടില്ല. അങ്ങനെ പൂർണ്ണാനന്ദ സ്വാമിക്ക് പറഞ്ഞു കൊടുത്ത് എഴുതിയെടുത്തേണം. പൂർണ്ണാനന്ദ സ്വാമി എന്ന് പറയുന്ന ആള് സച്ചിദാനന്ദ സ്വാമിയോട് വരുന്നതിന് മുമ്പേ ഇവിടെയുണ്ട്. എന്നാ പൂർണ്ണാനന്ദ സ്വാമി എന്നോട് പറഞ്ഞു എന്ന് ഇവിടെ ഒരു സ്വാമിയും പറഞ്ഞിട്ടില്ല. അപ്പൊ പൂർണ്ണാനന്ദ സ്വാമി ഇതിങ്ങനെ ഉള്ളിൽ അടക്കി വെച്ചിരുന്നു. ഇവിടെ ഭാവിയിൽ ഒരു സച്ചിദാനന്ദ സ്വാമി വരുമെന്നു, അപ്പൊ ഈ രഹസ്യം വെളിപ്പെടുത്തണമെന്ന്. അങ്ങനെ വെളിപ്പെടുത്തിയതായിട്ട് തോന്നുന്നു ഈ പറയുന്ന കേട്ട് കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാ പിന്നെ ഇതിനു മുമ്പ് ഇത് ആയില്ല, ഇത് പുറത്തു വന്നില്ല? ഗുരുദേവന്റെ അവസാന കാലഘട്ടത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന എത്രയോ സ്വാമിമാരുണ്ട്. ഇവരാരെങ്കിലും പറഞ്ഞോ ഇതിങ്ങനെ പൂർണ്ണാനന്ദ സ്വാമിക്ക് പറഞ്ഞു കൊടുത്തു എന്ന് ഒരിടത്ത് രേഖപ്പെടുത്തിയിട്ടില്ല. അപ്പൊ ആ പറഞ്ഞത് വിശ്വസിക്കുക? ഞാൻ വിശ്വസിക്കുന്നില്ല. ആര് പറഞ്ഞത് എന്ന് വെച്ചാൽ അതിന് തെളിവില്ല. സച്ചിദാനന്ദ സ്വാമിയെ വിശ്വസിക്കാൻ കൊള്ളാത്ത ആൾ എന്ന് അതുകൊണ്ടല്ല ഈ പറഞ്ഞതിന് യാതൊരു തെളിവുമില്ല. പിന്നെ ആരെന്നോട് പറഞ്ഞു എന്ന് പറഞ്ഞു, ദൈവം വന്ന് എന്നോട് പറഞ്ഞു എന്നെ എന്നൊക്കെ പറയും പോലെ ഉള്ളു. അതുകൊണ്ട് അതിനെ അംഗീകരിക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ അത് വെളിപ്പെടുത്താൻ ഇവിടെ ഒരുപാട് സന്ദർഭങ്ങളുണ്ടായിരുന്നു. ശിവരുമഠത്തിൽ തന്നെ എത്രയോ ഗ്രന്ഥങ്ങളുണ്ടായി. അപ്പോഴൊക്കെ അത് വെളിപ്പെടുത്തേണ്ടല്ലോ. ഇന്ന് ആരെങ്കിലും ഇരുന്നോണ്ട് പറയണ ഗുരുദേവൻ എന്റെ അപ്പൂപ്പനോട് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങൾ പറയും പോലെ ഉള്ളു. അതൊക്കെ വെറുതെ ആൾക്കാരിങ്ങനെ അവരവരുടെ മനസ്സിരിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ തട്ടിവിടുന്നതാണ്. ഇനി ഈ പൂർണ്ണാനന്ദ സ്വാമി എന്ന് പറയുന്ന ആള് സച്ചിദാനന്ദ സ്വാമിയോട് പറഞ്ഞിരിക്കാം ഒരുപക്ഷെ, എന്നേ പറയുന്നുള്ളൂ, ഉറപ്പ് ഞാൻ പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞെങ്കിൽ തന്നെ എന്താണ് പുള്ളിക്കും എന്തെങ്കിലും ഒരു ക്രെഡിറ്റ്, ഞാനും ഇവിടെ ലോകത്ത് ജീവിച്ചിരുന്നെന്ന് 10 പേര് അറിയട്ടെ. കാരണം ഈ പൂർണ്ണാനന്ദ സ്വാമി എന്ന് പറയുന്ന ഈ ചരിത്രത്തിൽ നിന്നുള്ള ഒരാളല്ല. ഗുരുദേവന്റെ ഈ ചരിത്ര സംബന്ധമായ ഒരു കാര്യങ്ങളിലും പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള ഒരാളല്ല, തികച്ചും അപ്രസക്തനായ ഒരു സ്വാമിയാണ്. അപ്പോൾ തനിക്കൊരു പ്രസക്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇങ്ങനെയൊക്കെ പറയാം. അതുകൊണ്ടതൊന്നും ഒരു കാരണവശാലും തെളിവില്ലാത്തതുകൊണ്ട് അത് പൂർണ്ണമായും തള്ളിക്കളയേണ്ട കാര്യങ്ങളാണ്. നിങ്ങളൊരു കാര്യം പറഞ്ഞാൽ അതിന് തെളിവ് വേണം. പിന്നെ ഇത് ഗുരുദേവ എഴുതിയാണെന്ന് വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കുക, ആരുടെ വിശ്വാസത്തെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷെ എനിക്കിത് വായിക്കുമ്പോൾ തോന്നുന്നു ഇത് ഗുരുവിനെ കുറിച്ച് അവർ എഴുതിയെന്നാണ്. അങ്ങനെയാണ് ഇത് വായിക്കുമ്പോൾ തോന്നുന്നു. അതിപ്പം നമുക്ക് ജീവകാരണം വെച്ചൊന്ന് ഈ പുസ്തകത്തിൽ പ്രിന്റ് ചെയ്തിരിക്കുന്നതാണ്, അത് കഴിഞ്ഞല്ലേ ഇത് വരുന്നത്. അല്ല, അത് നമ്മളിനി പഠിക്കാൻ പോവേല്ലേ. നമ്മളിനി അത് ചിന്തിക്കാൻ പോകുന്ന കാര്യമല്ലേ ഇതിന്റെ ഉള്ളിൽ അകത്തെന്തെന്നുള്ളത്. അത് നമുക്ക് ചിന്തിച്ചിട്ട് പറയാം. ഇതിന്റെ അകത്തെന്തായിരിക്കുന്നു എന്നുള്ളത് നമ്മൾ പുറത്തെടുക്കാൻ പോവുകയല്ലേ. അതപ്പോ പറഞ്ഞാൽ പോരെ. പിന്നെ അതിന് ശേഷം വന്നെന്ന് പറയുന്നത് പ്രിന്റ് ചെയ്തവരുടെ കാര്യമാണ്, അതും ബന്ധമൊന്നുമില്ല. അതിപ്പോ ആദ്യവും പ്രിന്റ് ചെയ്യാം, മുമ്പും പ്രിന്റ് ചെയ്യാം. ഇത് ഞാൻ പറയുന്നതിന് എനിക്ക് തെളിവുണ്ടോന്ന് ചോദിച്ചാൽ എന്റെ തെളിവൊന്നുമില്ല. ഏത്? ഇത് ഗുരുവിനെ കുറിച്ച് മറ്റൊരാളുടെ എഴുതിയാണെന്ന് പറയാൻ എന്റെ തെളിവൊന്നുമില്ല. അത് ഇനിയിപ്പോ നമ്മളിത് ചർച്ച ചെയ്തിട്ടല്ലേ തീരുമാനിക്കേണ്ടത്. ചർച്ച ചെയ്തിട്ടേ അല്ലെ നമ്മൾ തീരുമാനിക്കേണ്ടത്. നേരത്തെ കയറി പറയാൻ പാടില്ലല്ലോ. അത് അങ്ങനെ ചിന്തിച്ചു നോക്കിയിട്ടല്ലേ ഞാൻ പറയുന്നു. ഇതെല്ലാം നിങ്ങൾ ചിന്തിച്ചെല്ലാം മനസ്സിലാക്കിയെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയാണ് തോന്നിയെങ്കിൽ ആയിക്കോട്ടെ. ഇനി എന്റെ അഭിപ്രായം ഞാൻ പറയാം, അതുകൂടെ കേട്ടു നോക്കുക എങ്ങനെയാണ്. ഫലശ്രുതി വേണ്ട, മാറ്റിവെക്കുക. അപ്പോ ഗുരുവിനെ സ്തുതിക്കുന്നതായിട്ട് വരാം. അല്ല, ഗുരു ഇവിടെ എഴുതിയെന്ന് പറയണമെങ്കിൽ വലിയൊരു ചോദ്യത്തിന് ഉത്തരം പറയേണ്ടി വരും. ഏത് ചോദ്യം? എന്താ ചോദ്യം? എന്ത് ചോദ്യമാണ്? എന്ത് ചോദ്യമാണ്? ഗുരു ഇതാരെ സ്തുതിച്ചു? ഇതൊരു സ്തുതിയാണ്. ഏത് വ്യക്തിയാണ് ഗുരു സ്തുതിച്ചതെന്നുള്ളതിനോട് ഉത്തരം പറയേണ്ടി വരും. അല്ല, ഗുരു തന്നെ തന്നെ സ്തുതിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ആരെങ്കിലും പറയാൻ പറ്റുമോ? ആരെങ്കിലും പറയോ ഗുരു എന്നെ സ്തുതിച്ചു എന്ന്? ഗുരു തന്നെ സ്തുതിച്ചു എന്ന് പറയും ആരെങ്കിലും? അങ്ങനെ നാർസിസം എന്ന് പറയും, അത് കേട്ടിട്ടുണ്ടോ? നാർസിയൂസിന്റെ കഥ കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? കേട്ടിട്ടില്ല. അത് ഒരാൾ അതിസുന്ദരനായ ഒരാളുണ്ടായിരുന്നു, അതിസുന്ദരൻ. അത് ഗ്രീക്ക് കഥയുമായിട്ട് ബന്ധപ്പെട്ട ഒന്ന്, അതിസുന്ദരൻ നാർസിയൂസ്. അയാൾ ഒരു ഗ്രീക്ക് ദേവതയ്ക്ക് ഇയാളോട് ഇഷ്ടം തോന്നി, ഇയാളെ പ്രണയിച്ചു, ഇയാളതിനെ തിരസ്കരിച്ചു. അപ്പോ ഇയാളെ ശപിച്ചു ആ ദേവത. ഇയാള് അത് അതിന്റെ ടെസ്റ്റ് ഒന്ന് രണ്ട് തരത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട്, രണ്ടു മൂന്ന് തരത്തിലാണെന്ന് പറയുന്നത്. ഇതൊരു 8-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു കവി എഴുതിയ ഒരു സാഹിത്യകൃതിയിലുള്ളതാണ്. പലതരത്തിൽ പിന്നീട് ഇതിന്റെ വ്യാഖ്യാനങ്ങളുണ്ട്. അപ്പോ ഇയാൾ ഇയാളെ തന്നെ പ്രണയിക്കട്ടെ എന്ന് ശപിച്ചു. ഇയാൾ നേരെ എന്ത് ചെയ്തു? ഇയാള് ആരെയും സ്നേഹിക്കുന്നില്ലല്ലോ. ഇയാളിങ്ങനെ പോയി ഒരു നദീതീരത്ത് പോയി വെള്ളത്തിൽ നോക്കിയപ്പോഴാണ് ഇയാള് അത് ഈ ദേവത ഇയാളെ ആകർഷിച്ചു കൊണ്ടുപോയി നദിയിലെത്തിച്ചതെന്നും പറയുന്നു. അതെന്തോ ആയിക്കോട്ടെ, എന്റെ സാരം മാത്രം എടുത്താൽ മതി. അയാൾ അതിലേക്ക് നോക്കിയപ്പോ ആണ് ഇയാളുടെ രൂപം കണ്ടപ്പോഴാണ് ഇയാൾക്ക് അതിനോട് ഭയങ്കരമായ സ്നേഹമായി. എന്ത്? ഇയാൾ ആദ്യമായിട്ടാണ് ഇത്രയും സൗന്ദര്യമുള്ള രൂപത്തെ കാണുന്നത്. മറ്റുള്ളവരുടെ എല്ലാവരുടെയും പ്രണയത്തെ തിരസ്കരിച്ച ആൾ അവസാനം എന്ത് ചെയ്തു? തന്നെ തന്നെ പ്രണയിക്കാൻ തുടങ്ങി. അപ്പോൾ എന്താണ്, അവിടുന്ന് റെസ്പോൺസ് ഇല്ല. കാരണം ഇത് നിഴലല്ലേ. ഇയാൾ അങ്ങോട്ട് സ്നേഹിക്കുന്നു, ഇയാളെ തിരിച്ച് സ്നേഹിക്കുന്നില്ല. അങ്ങനെ ഇയാൾ സങ്കടപ്പെട്ടു, കരഞ്ഞു. കാരണം ഇയാൾ സ്നേഹത്തിൻ്റെ തിരസ്കാരം എന്താണെന്ന് ഇയാൾ തിരിച്ചറിഞ്ഞു. മറ്റുള്ളവരൊക്കെ സ്നേഹിച്ചപ്പോൾ അവരെയൊക്കെ തിരസ്കരിച്ച ആൾ അവസാനം തൻ്റെ സ്നേഹത്തിൻ്റെ തിരസ്കാരം തിരിച്ചറിഞ്ഞപ്പോൾ അതിൻ്റെ വേദനയിൽ അയാൾ അവിടെ കിടന്ന് കരഞ്ഞ് കരഞ്ഞ് കരഞ്ഞ് പട്ടിണി കിടന്ന് മരിച്ചു. നാർസിസം ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നാണ് പറയുന്നത്. ഫ്രോയിഡൊക്കെ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. എല്ലാ മനുഷ്യരിലും ഇത് കുറയിച്ചുണ്ട്, അവനവനെ സ്നേഹിക്കുക എന്ന് പറയുന്നു. പക്ഷേ ഈ നമ്മുടെ ഈ സ്വാമിമാരൊക്കെ അവരവരുടെ തന്നെ ഫോട്ടോ അടിച്ച് ഇങ്ങനെ കാണിക്കുന്നില്ലേ? ഇതൊരു പേഴ്സണാലിറ്റി ഡിസോർഡറാണ്. എന്ന് വെച്ചാൽ ഈ നാർസിസമാണ്. അത് തന്നെ സ്പിരിച്വൽ നാർസിസം. നമ്മളീ ഫോട്ടോ അടിച്ച് ഇങ്ങനെ നമ്മൾ തന്നെ നമ്മുടെ ഫോട്ടോ അടിച്ച് ഇങ്ങനെ പ്രചരിപ്പിക്കുന്നില്ലേ? ഫോട്ടോഷോപ്പിലൊക്കെ കയറ്റി നല്ല കുട്ടപ്പന്മാരാകെ. ഇതൊരു പേഴ്സണാലിറ്റി ഡിസോർഡറാണ്. എന്ന് വെച്ചാൽ വ്യക്തി വൈകല്യം എന്നാണ് ഫ്രോയിഡ് പറയുന്നത്. അവനവൻ പ്രേമം, അവനവനെ തന്നെ പ്രേമിക്കുന്നു. അത് ഗുരു പറഞ്ഞ രീതിയിലല്ല, കാരണം അവൻ പ്രേമിക്കുന്ന എന്തിന്, അവൻ്റെ ഈ രൂപത്തെയാണ്, അവൻ്റെ ഈ വികൃതമായ മുട്ടത്തലയും ഈ കാവ്യവേഷവും എല്ലാം കൂടെ വെച്ചിട്ട് അവനെന്ത് ചെയ്യുന്നു, അവൻ്റെ ഫോട്ടോ അടിച്ച് ഇങ്ങനെ പ്രദർശിപ്പിച്ചിട്ട് അവൻ ഇതിൽ നോക്കിയിരുന്നു, അവൻ അവനെ തന്നെ സ്നേഹിക്കുന്നു. നല്ലൊരു രൂപമാണെങ്കിൽ ശരി, നല്ല പാൻറ്റും ഷർട്ടും ഒക്കെ ഇട്ട് മുടിയൊക്കെ നല്ല ഡൈയൊക്കെ ചെയ്ത് നല്ലൊരു ഫോട്ടോ ഒക്കെ എടുത്തു വെച്ചിട്ടാണ് സ്നേഹിക്കുകയാണെങ്കിൽ പിന്നും പറയാം. അപ്പം ഇത് നാർസിസമാണ്. ഇത് ഇങ്ങനെ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡറിനെ കുറിച്ച് വിശദമായി മനഃശാസ്ത്രത്തിൽ പലരും ചർച്ച ചെയ്യുന്നുണ്ട്, ഫ്രോയിഡ് തുടങ്ങി ഇങ്ങോട്ടെല്ലാവരും. അത് അതിൻ്റെ പിന്നിലെ ഈ കഥയാണ്. അപ്പോൾ ഇത്രയും ഗംഭീരമായി ഗുരുവിനെ സ്തുതിച്ചെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു പ്രശ്നം വരും. ആരും അങ്ങനെ ചെയ്യത്തില്ല, അവനവനെ ഇങ്ങനെ സ്തുതിക്കത്തില്ല. ഇത് മറ്റൊരാളിനെ ഇങ്ങനെ നമുക്ക് സ്തുതിക്കാൻ പറ്റും, മനസ്സിലായ വേറൊരു വ്യക്തിയെ അങ്ങനെ സ്തുതിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ ഗുരു ആരെ സ്തുതിക്കും? ശിവനെ എന്ന് പറയാൻ പ്രയാസമാണ് ഇവിടെ, അതിലെ പ്രശ്നം. ശിവനെന്ന് പറയുന്ന ആളെ, ശിവനെന്ന് പറയുന്ന ആളിന് ഒരു പീഡ എറുമ്പും വരുത്തരുതാത്ത ആളൊന്നുമല്ല ഇവിടെ. പിന്നെ ഗുരുവിന്റെ അറിവിൽപ്പെട്ട, ഗുരുവല്ല ആരോ ഈ സ്തുതിച്ച ആള്, അവരുടെ അറിവിൽപ്പെട്ട, അവര് ധരിച്ച കാരുണ്യവാന്മാരാണെന്ന് അവര് ധരിച്ചവരെയാണ് സ്തുതിച്ചിരിക്കുന്നത്. മനഃപൂർവ്വം ഈ ദേവതകളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. ഈ ശൂലവും ആളുമായിട്ട് നടക്കുന്ന ദേവതകളൊക്കെ ഇവിടെ ഒഴിവാക്കി, കാരണം അവരെയൊന്നും എന്താണ് ആയുധം കൊണ്ട് നടക്കുന്നവരെയൊക്കെ ഒഴിവാക്കി, കാരണം ആയുധം കൊണ്ട് നടക്കുന്നവരെങ്ങനെ അനുകമ്പാ മൂർത്തികളാകുന്നു, തരം കിട്ടി അവരെന്ത് ചെയ്യും, കുത്തിപ്പിടിക്കും. അതല്ലേ പറയുന്നത്, ഈ എഴുതിയ ആള് അയാളുടെ ധാരണയ്ക്ക് അനുസരിച്ച് ആരാണോ അനുകമ്പാ മൂർത്തി എന്ന് ധരിച്ചത് അവരെ എന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞതുകൊണ്ടാണ്. അപ്പോൾ ചില കാരണങ്ങൾ കൊണ്ട് അവർ വിചാരിക്കുന്നു ഇപ്പോൾ ഗീത ഉപദേശിച്ചത് ഒരു വലിയൊരു അനുകമ്പയാണെന്ന് ആണ് ഗീതയുടെ വ്യാഖ്യാതാക്കളെല്ലാം പറയുന്നത്. ആ ഗീതാ വ്യാഖ്യാനം മനസ്സിലാക്കിയ ഒരാൾ എന്ത് ചെയ്തു, ഒരു ഗീത ഉപദേശിച്ചാണ് ഒരു അനുകമ്പാ മൂർത്തിയായി കാണും. ഉദയം ചോദിച്ചത് ഈ ശ്രീകൃഷ്ണൻ അർജുനനെ കൊണ്ട് ഈ കൊല്ലിച്ചതൊക്കെ ശരിയാണ് എന്നാണ് നടരാജുരുവിനോട് ചോദിച്ചതായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ കൊല്ലിച്ചയാളെങ്ങനെ അനുകമ്പാ മൂർത്തിയാവുന്നു? മറ്റു പല സാമർത്ഥ്യം ഉണ്ടായിരിക്കാം, വലിയ നയതന്ത്രജ്ഞനായിരിക്കാം, യുദ്ധസാമർഥ്യമുള്ള ആളായിരിക്കാം, തത്വോപദേശിക്കുന്ന ആളായിരിക്കാം. പക്ഷെ ഇതെഴുതിയ ആള് അതങ്ങനെ വരും. ഇപ്പോൾ അതിന് മറ്റൊരു വ്യാഖ്യാനമുണ്ട്, അത് പിന്നെ എൻ്റെ ഇടയ്ക്ക് കടന്നു വരുന്നുണ്ട്. അപ്പോൾ ഗുരുവിൻ്റെ അനുകമ്പ എന്ന് പറയുന്ന ആ കാഴ്ചപ്പാട്, ഇതിൻ്റെ തുടക്കമെന്ന് പറയുന്നത് ഏറ്റവും ഗംഭീരമായൊരു തുടക്കമാണ്. ഇതിനപ്പുറം തുടങ്ങാൻ എന്താണ് ഒരു പീഡ എറുമ്പിനും വരുത്തരുന്ന ആ തുടക്കം, അഹിംസയ്ക്ക് ഇതിനും വലിയൊരു തുടക്കം സാധ്യമല്ല, അതാരെഴുതിയായാലും ശരി. അപ്പൊ അതിൽ നിന്നുകൊണ്ട് വേണം പിന്നെ ഇതിലെ നമ്മളെ അനുകമ്പയെ വിശദീകരിക്കാൻ. ബാക്കി എല്ലാ അനുകമ്പയെക്കുറിച്ചുള്ള വ്യാഖ്യാനങ്ങളും അവിടെ നിന്ന് തുടങ്ങണം. എന്താണ് ഒരു പീഡ എറുമ്പിന് പോലും വരുത്തരുതെന്നുള്ള ആ അനുകമ്പയാണ്. ആ അനുകമ്പ ശ്രീകൃഷ്ണനിലുണ്ടെന്ന് ഒരാൾ ധരിക്കുകയാണെങ്കിൽ അതെങ്ങനെ ധരിക്കും? ഗീതയുടെ വ്യാഖ്യാനങ്ങളൊക്കെ അങ്ങനെ എഴുതിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ വായിച്ച ഒരാൾ അങ്ങനെ പറയുന്നില്ല, നമ്മുടെ വ്യാഖ്യാനമാണല്ലോ. ഒരുപാട് പേരെ വെട്ടിക്കൊന്ന മുഹമ്മദ് നബി അങ്ങനെ കരുണയുള്ളവനാണെന്ന് ഈ പ്രഭാഷണങ്ങളിൽ നിന്ന് ഒരാൾ ധരിച്ചായൊക്കെ എഴുതാം, അല്ലെങ്കിൽ എഴുതാൻ പറ്റത്തില്ല. കൊന്ന ഒരാൾ ഒരു പീഡ എറുമ്പിനും വരുത്തരുതെന്നിങ്ങനെ കൊന്ന ഒരാളെ കുറിച്ച് പറയുന്നു. ശ്രീകൃഷ്ണനെ കുറിച്ചും നബിയെ കുറിച്ചും ഒരേ ചോദ്യം തന്നെ വരും. രണ്ടുപേരും കൊല്ലുകയും കൊല്ലിക്കുകയും ചെയ്തവരാണ്. പക്ഷെ ഇത് എഴുതിയ ആളിന്റെ മനസ്സിലെന്തുണ്ട്? ഇവരെല്ലാം അനുകമ്പാമൂർത്തികളാണെന്നുള്ള ധാരണയുണ്ട്. അത് ഇവരെ ഒന്നും കുറിച്ച് ശരിയായി പഠിച്ചിട്ടില്ലാത്തതുകൊണ്ടാണ്. അത് ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എന്താണ് ഇത്? ഗുരു ഒരു അനുകമ്പാമൂർത്തിയാണെന്നുള്ള തർക്കമറ്റ സംഗതിയാണ്. ഗുരുവിൻ്റെ ജീവിതം ഗുരുവിനെ വീക്ഷിച്ച് എല്ലാവരും മനസ്സിലാക്കിയ ഒരു കാര്യം, അതിൽ തർക്കമൊന്നുമില്ല. ഗുരു ഉറുമ്പിനെ പോലും നോവിക്കാതെ, കൊല്ലുക എന്നുള്ള പോട്ടെ, നോവിക്കാതെ ജീവിച്ച ആളാണ്. കൊതുകിനെ പോലും നമ്മളെ കൊണ്ടതൊന്നും പറ്റുന്ന കാര്യമുണ്ട്. അപ്പോൾ അങ്ങനെ ജീവിച്ച ഒരാൾ സ്തുതിക്കണമെങ്കിൽ വേറെ ആരെ സ്തുതിക്കും ഗുരു? അതിനോട് ഉത്തരം പറയും. ആരാ ഉള്ളത്? അപ്പോ അങ്ങനെ ഒരു അനുകമ്പാമൂർത്തിയായി ഗുരുവിനെ കണ്ടുകൊണ്ട് ഒരാള് എഴുതിയതെന്നാണ് എനിക്കെപ്പോഴും വായിക്കുമ്പോൾ തോന്നുന്നത്. എന്റെ തോന്നൽ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതായി സ്വീകരിക്കാം, അത് നിങ്ങളുടെ ഇഷ്ടം. എന്റെ കാഴ്ചപ്പാട് ഞാൻ പറയുന്നു എന്നേ ഉള്ളൂ. നിങ്ങൾ പരീക്ഷ എഴുതുമ്പോൾ ഞാൻ പറയുന്നതിന് എഴുതണമെന്ന് എനിക്ക് നിർബന്ധമില്ല. നിങ്ങളുടെ പരീക്ഷ വരുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എഴുതിയാൽ മതി. മനസ്സിലായ? നിങ്ങൾ എഴുതുന്നതിന് യുക്തിയുണ്ടെങ്കിൽ, തെളിവുണ്ടെങ്കിൽ ഞാനും അതിന് ഫുൾ മാർക്ക് തരും, ഇല്ലെങ്കിൽ ഞാൻ എടുത്ത് ചവിട്ട് കൂട്ടിക്കളയും, ഇത്രയേ ഉള്ളൂ. അല്ല, നിങ്ങൾ എഴുതിയെന്ന് വിചാരിച്ച് ഞാൻ അംഗീകരിക്കത്തൊന്നുമില്ല. നിങ്ങൾ എഴുതുന്നതിന് യുക്തിയും വേണം, തെളിവും വേണം. അപ്പോൾ ഒരു പീഡ എറുമ്പിനും വരുത്താതെ ജീവിച്ച ഒരു ഗുരു എന്ന് പറയുന്നത് നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷം. ലോകത്ത് ഒരുപാട് ഗുരുക്കന്മാർ കാണും അല്ലേ, പക്ഷെ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷമായി ജീവിച്ചത് നമ്മുടെ കാലം എന്ന് തന്നെ പറയാം. നമ്മുടെ കാലം എന്ന് വെച്ചാൽ നമ്മുടെ അച്ഛനമ്മമാരുടെ കാലം, നമ്മുടെയൊക്കെ കാലം. അപ്പോൾ അത് ഗുരു തന്നെയാണ്. അങ്ങനെ സമൂഹത്തിൽ ജീവിച്ച ഒരാൾ ഈ അനുകമ്പയാണ്ടവൻ എന്ന് പറയണമെങ്കിൽ ഒരാളെ മുമ്പ് കണ്ടേ പറയാൻ പറ്റും. ഈ അനുകമ്പയാണ്ടവൻ എന്ന് പറയണമെങ്കിൽ എന്ത് വേണം? നിങ്ങൾ പറയണതാ ഈ ദുഷ്ടൻ എന്ന് പറഞ്ഞാൽ ദുഷ്ടൻ എവിടെ വേണം? എവിടെ വേണം? മുന്നിൽ വേണം. എല്ലാ പുരാണങ്ങളിലോ കഥകളിലോ ഒന്നും ഇരുന്നാൽ നിങ്ങൾക്ക് പറയാൻ പറ്റില്ല ഈ ദുഷ്ടനാണ്. അതുപോലെ ഈ അനുകമ്പയാണ്ടവൻ എന്ന് പറഞ്ഞ ആള് എവിടെ വേണം? പറയുന്നവന്റെ മുമ്പിൽ വേണം. അങ്ങനെ മുമ്പിൽ കണ്ടുകൊണ്ട് എഴുതിയാണ്. എന്നാൽ പരമശിവനും സുബ്രഹ്മണ്യനും മഹാവിഷ്ണുവും ഒന്നുമില്ല. അവരെയൊന്നും അത് പറയാൻ പറ്റില്ല. കാരണം അതും പ്രത്യേകം പറയുന്നുണ്ട്, നരരൂപം എടുത്ത് മനുഷ്യരൂപത്തിലെടുത്ത, മനുഷ്യരൂപം എടുത്ത ഒരാളെന്നാണ് പറയുന്നു. പിന്നെ ഇങ്ങനെ പരമശിവനാവും, വേറെ ഏതെങ്കിലും ദൈവം എങ്ങനെയാവും? പെരുമാറിയിടുന്ന വെച്ചാൽ ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ആളാണോ? മനസ്സിലായോ? മനുഷ്യന്റെ രൂപമെടുത്ത് ജീവിച്ചിരിക്കുന്ന ഒരു അനുകമ്പാമൂർത്തി എന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ മരിച്ചുപോയ അപ്പപ്പനാണെന്ന് പറഞ്ഞൊരാൾ അതാണ് പറയുന്നത്. അതിന് പറയുന്നതിന് യുക്തിയും തെളിവും വേണം. വേറെ ആരെ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റും? നരരൂപമെടുത്ത് ഭൂമിയിൽ പെരുമാറിയിടുന്ന, പെരുമാറുകയെന്ന് വെച്ചാൽ ജീവിക്കുന്ന ആരാ? അല്ലെങ്കിൽ വേറൊരാളിനെ കാണിക്കണം. ആരാ ഉള്ളത്? വേറെ ഒരാൾക്ക് നമുക്ക്, എനിക്കിത് ഒന്നുമില്ല, വേറെ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ കാണിച്ചു തന്നാൽ കൊള്ളാം. ഇപ്പൊ കാണിച്ചു തരണ്ട, പിന്നെ വീട്ടിൽ പോയിട്ട് വന്നിട്ട് ആലോചിച്ച് പറഞ്ഞാൽ ഇവിടെ ഇരുന്ന് പറയേണ്ട കാര്യം. സമയമുണ്ട്, ഇനി കുറച്ച് ദിവസം ഇതായിരിക്കും, ഇതിലായിരിക്കും നമ്മുടെ പണി. നിങ്ങൾ ആലോചിച്ച് പറഞ്ഞാൽ മതി. ഇല്ലെങ്കിൽ ഇവിടെ എന്താണ്, ഒരുപാട് അറിവുള്ള സ്വാമിമാരൊക്കെ ഉണ്ട്, അവിടത്തൊക്കെ ചെന്ന് ചോദിച്ചിട്ടോ എന്ന് പറഞ്ഞാൽ ഇതിനൊക്കെ ഉത്തരം പറയണം. നരരൂപമെടുത്ത് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന കാമധേനു ആരാണ്? മനുഷ്യരൂപം കൂടെ വേണം, മനസ്സിലായോ? ശിവനാണെന്നോ സുബ്രഹ്മണ്യനെന്നോ ഗണപതി എന്നൊന്നും പറഞ്ഞാൽ പറ്റില്ല. അതുകൂടെ പറയണം. നിങ്ങളുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഇതിൽ പ്രിന്റ് ചെയ്തിരിക്കുന്ന തെറ്റാണ് കേട്ടോ. അത് അതിലെങ്ങനെ എഴുതിയിരിക്കുന്നു? ഒമ്പതാമത്തെ പദ്യം അത് ഹരൻ അന്ന് എഴുതിയെന്നാണ് പഴയ പുസ്തകത്തിൽ. അത് പ്രിന്റ് ചെയ്തിരിക്കുന്ന തെറ്റാണ്. ഹരൻ അന്ന് എഴുതിയെന്നാണ്, ഹരൻ എന്ന് എഴുതിയെന്നാണ്. അങ്ങനെ എന്നാണോ? ഏത് പുസ്തകം? എന്റെ ഇരിക്കുന്ന പുസ്തകം തന്നെ. ആ പഴയ പുസ്തകത്തിൽ പറയാം. ഇതിലെഴുതിയിരിക്കുന്ന തെറ്റിച്ചാണ്, ഹരനെന്നെഴുതിയെന്നാണ്. ഹരൻ അന്നെഴുതിയെന്ന് വേണം. ആ ഇതിൽ ശരിയാവും. വേറെ ചില പുസ്തകങ്ങളിൽ ഹരനെന്നെഴുതി. ഡോക്ടർ ബാലന് ഇദ്ദേഹം ഉണ്ടല്ലോ, ഭാസ്കരന്റെയൊക്കെ പുസ്തകത്തിൽ ഹരൻ എന്നെഴുതിയെന്നാണ്. അങ്ങനെയല്ല, ഹരൻ അന്നെഴുതി. ഹരൻ ആ അത് തെറ്റാണ്. ഹരൻ അന്നെഴുതിയെന്നാണ്. പഴയ ബുക്ക് എന്തെങ്കിലുമുണ്ട്, കറക്റ്റാണ്. അല്ല, ഞാൻ ഊഹിച്ചതല്ല. ഇതിലിപ്പോ ഹരൻ അന്നെഴുതിയെന്നാണ് എഴുതി. ഇത് ശരിയാ. ചില പുസ്തകങ്ങളിൽ അങ്ങനെ, ഡോക്ടർ ഭാസ്കറിന്റെ പുസ്തകത്തിൽ അങ്ങനെ എഴുതിയിരിക്കുന്നു. എം എച്ച് ശാസ്ത്രിയുടെ പുസ്തകത്തിൽ ഇതുപോലെ എഴുതിയിരിക്കുന്നു, ഹരൻ അന്നെഴുതി. മറ്റത് തെറ്റിപ്പോവും. അത് പുതിയ വസ്തു പഴയ വസ്തു ആ പുസ്തകം. അപ്പൊ അതിന് ശരിയാ, വായിച്ചതിനൊന്നും കേട്ടു. ആ ശരി.